അനന്തം അസ്ഥി അത് ഭാരി അത് തന്നെ അന്യമാർക്ക് അത് നാസ്തി എന്ന ഭാരി കനജലം ഗഗന നീലം അസത്യം അപ്രസവനം നിനക്കിരു ഗഗനം പരമാർത്ഥം നാസ്തി ന ഭാരി സർവം എന്ന് പറയുന്ന രണ്ടു തരത്തിൽ വ്യാഖ്യാനം. ഒന്ന് പ്രപഞ്ചം മാറിപ്പോകുന്ന, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വം നിശ്ചയിക്കുന്നതായിട്ട്. രണ്ടും അദ്വൈതീയ സംബന്ധമായ കാര്യമാണ്. അതിനാണ് ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നത്. കാന ജലം നേരത്തെ വിശദീകരിച്ചാണ്, ഗഗന നീളം അതും വിശദീകരിച്ചാണ്. അഭ്രസൂനം ഭ്രം ആകാശം, അഭ്രസൂനം ആകാശ കുസുമം ആകാശ പുഷ്പം. ഈ ആകാശ പുഷ്പം എന്ന് പറയുന്നത് സാധാരണ മിഥ്യാത്വത്തിനുള്ള ഉദാഹരണമായി പറയും. ശൂന്യതയ്ക്കാണ് ആകാശ കുസുമം പറയുന്നത്. അങ്ങനെ ഒന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോ അതും ഇവിടെ യോജിപ്പിക്കാൻ പറ്റും. അദ്വൈതത്തിൽ കാരണം പ്രപഞ്ചം എന്ന് പറയുന്നത് ആകാശ കുസുമം പോലെ ഇല്ലാത്തതാണെന്നും പറയാം. മിഥ്യയെന്നല്ല, ആകാശ കുസുമം പുഷ്പം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്. അജാതവാദത്തിനും മറ്റും അങ്ങനെയാണ് പറയുന്നത്. സ്ഥിതിഗതി പോലെ വിരോധിയായി സൃഷ്ടിസ്ഥിതി ലയനം ഒരു ദിക്കിലെത്തുവാഴും ബാക്കി സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതി ലയനം ഇങ്ങൊരു ദിക്കിലെ ഒത്തുവാഴും ബാക്കി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതി ലൈനങ്ങൾ ദിക്കിലൊത്തുവാണ് എന്ത് ബാക്കിയെന്നാണ്. കേട്ടിട്ടുണ്ട് എവിടെയാണ് സ്ഥിതിഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതി ലയനം ഒരു ദിക്കിലെത്തുവാണ്. ബാക്കി എങ്ങനെ ക്ഷിതി മുതലായ വീര് മാത്രം. ക്ഷിതി മുതലായ എന്ന് പറയുന്ന പ്രപഞ്ചം, ഇങ്ങനെ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു ശബ്ദമേ ഉള്ളൂ. നമ്മളീ പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദമല്ലാതെ പ്രപഞ്ചം എന്ന് പറയുന്ന ഒന്നില്ല. അജാതവാദാ പറയുന്നത് അതിന്റെ മുമ്പിലത്തിൽ പറയുന്നുണ്ട്, ജനിസമയം സ്ഥിതിയില്ല ജന്മി അന്യ പ്രകാരം പിന്നെ നിൽക്കയാലെ അപ്പോ സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നുമില്ല. മൂന്നുമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. ഇതും അദ്വൈതത്തിലെ മറ്റൊരു കാഴ്ചപ്പാടാണ്. സൃഷ്ടി സ്ഥിതി ലയം എന്ന് പറയുന്ന മൂന്നുമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അപ്പൊ പ്രപഞ്ചമില്ലെന്ന് പറഞ്ഞാൽ ഇതായി അത് ആകാശ പുഷ്പം പോലെയായി. ഇത് ശൂന്യവാദത്തിൽ നിന്ന് അദ്വൈതത്തിലേക്ക് വന്നാണ്. അതിലൊരു വ്യത്യാസമുണ്ട്. ശൂന്യവാദി പറയുന്ന സർവവും ശൂന്യമാണ്. അദ്വൈതി പറയുന്ന ബ്രഹ്മം സത്യമാണ്, പ്രപഞ്ച ശൂന്യമാണ്. അതാണ് വ്യത്യാസം. അപ്പൊ ശരിക്കും ശൂന്യം ശൂന്യവാദമല്ല. കാരണം ബ്രഹ്മത്തിനെ അദ്വൈതി ഇവിടെ സച്ചിദാനന്ദം എന്ന് പറയും, ശൂന്യത്തെ സച്ചിദാനന്ദം എന്ന് പറയത്തില്ല. സച്ചിദാനന്ദം എന്നും പറയാം, പിന്നെ ശൂന്യവാദി പറയും പോലെയൊക്കെ വ്യാഖ്യാനിക്കും. എന്നാലും സച്ചിദാനന്ദം എന്ന് പറയാം. അപ്പൊ സച്ചിദാനന്ദം ശൂന്യമല്ല, ബാക്കിയെല്ലാം ശൂന്യം. ആകാശ പുഷ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ലാത്തതാണ്. ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ശൂന്യമാണ്. ഈ പ്രപഞ്ചം അതുപോലെ ശൂന്യമാണ്. വീരു മാത്രം പ്രപഞ്ചിനെ വാക്കുകൊണ്ട് ക്ഷതി, ജലം, അഗ്നി, വായു, ആകാശം ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അങ്ങനെ വസ്തുക്കളേ ഇല്ല, സച്ചിദാനന്ദം മാത്രമേ ഉള്ളൂ എന്നും പറയാം. മിഥ്യാത്വവാദത്തിൽ പറയുന്ന പോലെ അത് അനുഭവപ്പെടുന്നുണ്ട്, അത് സത്യം അല്ല. അങ്ങനെയല്ല, അങ്ങനെയൊന്നില്ല എന്ന അതീർത്ഥം പറയും. അതുകൊണ്ട് ആകാശ വിസ്മോ പറയുന്നതിന് ആ ഒരു രീതിയിലും എടുക്കാം. സാറിന് ആകാശ വിസ്മം, മുയൽക്കൊമ്പ്, വന്ധ്യാപുത്രം ഇതെല്ലാം ഇതുപോലെയുള്ള ഇല്ലായ്മയെ കാണിക്കാൻ വേണ്ടി പറയുന്ന ഉദാഹരണങ്ങളാണ്. വന്ധ്യാപുത്രൻ അങ്ങനെയൊന്നും സംഭവിക്കില്ല, മുയൽക്കൊമ്പ് അത് സംഭവിക്കില്ല, ആകാശ വിസ്മവും സംഭവിക്കില്ല. അങ്ങനെ പിന്നെ ഇതെല്ലാം ബ്രഹ്മത്തിന് ഉദാഹരണമായിട്ട് എടുക്കാം. ആകാശവിസ്മം ഇല്ലാത്തതാണ് ഒരാൾ പറയുന്നു, ഞാൻ ആകാശവിസ്മത്തെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അയാൾ പറയുന്നു ശൂന്യമാണ്, അതിന് അർത്ഥമില്ല. ഇന്ന സ്ഥലത്ത് ആകാശവിസ്മം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യതയാണ് അയാൾ പറയുന്നത്, അതിന് അർത്ഥമില്ല. എന്നാൽ ഒരാൾക്ക് ആകാശത്ത് നോക്കിയിട്ട് നക്ഷത്രങ്ങളെയോ മറ്റോ കണ്ടിട്ട് അയാൾക്ക് ഒരു ഭ്രമം ഉണ്ടാകുന്നത് അവിടെ ഒരു പുഷ്പം എന്ന്, അല്ലെങ്കിൽ ഒരു വള്ളിച്ചെടിയിൽ പൂ നിൽക്കുന്ന അയാൾ ആ ചെടിയെ കാണുന്നില്ല, പുഷ്പത്തെ മാത്രം കാണുന്നു. എന്നിട്ട് അയാൾ പറയുന്നത് ആകാശത്ത് പുഷ്പം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭ്രമമാണ്. വന്ധ്യയ്ക്ക് പുത്രനുണ്ടാവും, പക്ഷെ ഒരാൾ ഭ്രമിക്കുകയാണ്. ഇത് വന്ധ്യയുടെ പുത്രനാണല്ലോ എന്നത് ഭ്രമം. മുയലിന് കൊമ്പുണ്ടാകത്തില്ല, പക്ഷെ ഒരാൾ ഒരു മുയലിനെ കണ്ടിട്ട് ഭ്രമിക്കുകയാണ്, ഇതാ മുയലിനൊരു കൊമ്പുണ്ടല്ലോ, അതൊക്കെ ഭ്രമമായിട്ടും വരും. പക്ഷെ പ്രസിദ്ധമായ രീതിയിൽ സർവത്ര ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത് ഇല്ലാന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ഇല്ലാത്ത കാര്യം പറയുന്നത്. ആകാശം എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്, പുഷ്പം എന്ന് പറയുന്ന മറ്റൊരു വസ്തുവുണ്ട്, രണ്ടും കൂടെ യോജിപ്പിക്കാൻ പറ്റില്ല. യോജിപ്പിച്ചിട്ട് ആകാശത്തിലെ പുഷ്പം അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ ശ്രമിച്ചാൽ അതിൽ വെറും ഇല്ലാത്തതിനെ പറയും. മലയാളത്തിൽ പറഞ്ഞാൽ പുളു പറയുന്നു, കള്ളം പറയുന്നു, പുളുപടി എന്നൊക്കെ പറയുന്നു. ഇല്ലാത്ത കാര്യം പറയും. ആൾക്കാരങ്ങനെ പറയും, ഒരിക്കലും സംഭവിച്ച് സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് പറയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ രീതിയിൽ നിന്ന് മനസ്സിലാക്കാം, പ്രപഞ്ചം എന്ന് പറയുന്നത് ഉണ്ടായിട്ടേ. അതാണ് സ്ഥിതിയും ഗതിയും വിരോധം എന്ന് പറയുന്നത്. ഒരു വസ്തു ഉണ്ടാകണമെങ്കിൽ ഒരു ക്ഷണം അതിന് ആവശ്യമാണ് ഉണ്ടാകുന്നതിന്. ഏതെങ്കിലും ഒരു സമയം അതിന് ആവശ്യമാണ്. സമയം അപേക്ഷയെ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ ആ ഉണ്ടാകുന്ന ജനിക്കുന്ന സമയം. ഇപ്പൊ ഒരു താർക്കികമായ ചോദ്യം ചോദിക്കുകയാണ്, ആ ജനിക്കുന്ന സമയത്ത് അത് നിലനിൽക്കുന്നുണ്ടോ? ജനിക്കുന്ന സമയം അത് നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ട്? ജനിക്കുന്ന സമയത്ത് ആ വസ്തു നിലനിൽക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ജനിക്കുന്നില്ലെന്നാണ്. കാരണം നിലനിൽക്കുന്നില്ല. നിലനിൽക്കാത്ത ഒന്ന് എങ്ങനെയാ ജനിക്കുന്നത്? ഒരു വസ്തു ജനിക്കുന്ന സമയം ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞു, ആ സമയത്ത് അത് നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ജനനത്തിന് എന്താ അർത്ഥമുള്ളത്? എന്നുവെച്ചാ വസ്തു ഇല്ലെന്നാണ്. അപ്പൊ ജനിക്കുന്നില്ലെന്നാണ് എന്റെ അർത്ഥം. ജനിക്കുന്ന സമയത്ത് നിലനിൽക്കുന്നില്ലെങ്കിൽ എന്റെ അർത്ഥം വസ്തു ആ സമയത്ത് ഇല്ലെന്നാണ്. അപ്പൊ പിന്നെ എപ്പോഴാ ജനിച്ചത്? ചോദ്യം നശിക്കുന്ന കാര്യമില്ല. ഉണ്ടാകുന്നതിന്റെ കാര്യം ചോദിക്കുകയാണ്, നശിക്കുന്നതിന്റെ കാര്യം ചോദ്യം മനസ്സിലാകുന്നു. ഒരു വസ്തു ജനിക്കുന്ന സമയം അത് നിലനിൽക്കുന്നുണ്ടോ എന്നാണ്. ആ സമയം അത് ഉണ്ടാകുന്ന സമയം അത് നിലനിൽക്കുന്നില്ല എങ്കിൽ എന്റെ അർത്ഥം അത് ഉണ്ടാകുന്നില്ലെന്നാണ്. വസ്തു ഇല്ല അവിടെ, പിന്നെ ജനിക്കുന്നു എന്ന് പറയുന്നതിനർത്ഥം. അതുകൊണ്ട് എന്ത് പറയേണ്ടി വരും? ആ ജനിക്കുന്ന സമയത്ത് അത് ഇല്ലാതിരുന്നു എന്ന് പറയേണ്ടി വരും. ജനിക്കുന്ന സമയത്ത് അങ്ങനെ ഇല്ലാതിരുന്നു എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അത് ജനിക്കുന്നില്ല എന്നാണ്. ഇനി ഒരു വസ്തു ജനിക്കുന്ന സമയത്ത് ഉണ്ടെന്ന് പറഞ്ഞാലോ എന്താ കുഴപ്പം? ജനിക്കുന്ന ആ സമയത്ത് അതിന് നിലനിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ജനിക്കേണ്ട ആവശ്യമില്ല, ഉള്ളതാണ്. ജനിക്കുന്ന സമയത്ത് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനിക്കേണ്ട ആവശ്യമുണ്ടോ? നിലനിൽക്കുകയാണ്. നിലനിൽക്കുന്നതിന് ജനിക്കേണ്ട ആവശ്യം. ജനിക്കുന്ന ഒരു വസ്തു ജനിക്കുന്ന ഒരു സമയത്തെ എടുക്കണം. ആ സമയത്ത് അത് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ജനിക്കേണ്ട ആവശ്യമില്ല, അതവിടെ ഉണ്ട്. ഇനി ആ ജനിക്കുന്ന സമയത്ത് അതില്ല എന്ന് പറയണമെങ്കിൽ ആ ജനിക്കുന്നില്ല എന്നർത്ഥം. കാരണം ജനിക്കുന്ന സമയത്ത് അതില്ല, പിന്നെ എപ്പോഴാണ്ടാകുന്നു? ഒരു വസ്തു ജനിക്കുന്ന സമയത്ത് അത് നിലനിൽക്കുന്നു. അതിന്റെ നിലനിൽക്കാന്ന് പറഞ്ഞാൽ അതിന്റെ സത്ത, ജനിക്കുന്ന സമയത്ത് അതിന്റെ സത്ത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പേ അത് ജനിച്ചെന്നാണ് അതിനർത്ഥം. കാരണം മുമ്പേ ജനിച്ചാലേ സത്ത ഉണ്ടാകത്തുള്ളൂ. പിന്നെ ജനിക്കുന്ന സമയത്ത് അതിന്റെ സത്ത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ജനിച്ചു കഴിഞ്ഞു. അപ്പൊ ജനിക്കുന്നതല്ല, ആ സമയമല്ല ജനിക്കുന്നത്. സത്ത ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനിക്കുന്നില്ല. കാരണം ജനിക്കുകയാണെങ്കിൽ സത്ത വേണമല്ല, സത്ത ഉണ്ടാകുന്നതാണ് ജന്മമെന്ന് പറയുന്നത്. അപ്പൊ ജനിക്കുന്ന സമയം അതിന്റെ സത്ത ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ശരിയാകും. ഇത് പരസ്പര വിരോധമായ കാര്യമാണ്. ഉണ്ടെന്ന് പറഞ്ഞാലും ദോഷം, ഇല്ലാന്ന് പറഞ്ഞാലും ദോഷം. അപ്പൊ അങ്ങനെ താർക്കികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ വസ്തു ജനിക്കുന്നു എന്ന് തീരുമാനിക്കാൻ കഴിയാതെ, ഇന്ന സമയത്ത് വസ്തു ജനിക്കുന്നു അത് പറയാൻ പറ്റാതെ. എന്ന സമയത്താണ് വസ്തു ജനിക്കുന്നതെന്ന് പറയാൻ കഴിയാ. കാരണം ഒന്നുകിൽ ആ സമയത്ത് അതിന്റെ സത്ത വേണം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കണം. ആ സമയത്ത് അതിന്റെ സത്ത വേണമെങ്കിൽ ജനിക്കേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ അത് ജനിച്ച് ജനിക്കുന്നില്ല എന്നാണ്. അതുപോലെ തന്നെ ആ വസ്തുവിന് നശിക്കുന്ന സമയം നോക്കും. ഒരു വസ്തു നശിക്കുന്നു എന്ന് പറയും, ആ സമയം അതിന്റെ സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കും. നശിക്കുന്ന ആ സമയം സെക്കൻഡിൽ അതിന്റെ സത്യം ഉണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? നശിക്കുന്ന സമയം അതിന്റെ സത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് നശിക്കുന്നില്ല. നശിക്കുന്ന സമയം സത്യം ഉണ്ടെങ്കിൽ അതിനപ്പോ ആ സമയം നശിക്കാൻ പറ്റും. ആ സമയം പ്രധാനമാണ്. ഒരു വസ്തു നശിക്കുന്ന സമയം അതിന്റെ സത്യം ഉണ്ടെന്ന് വെച്ചാൽ ആ സമയം അതിന് നശിക്കാൻ പറ്റുമോ? സത്യം ഇല്ലാതാകുന്നതാണ് നാശം. അപ്പോ നശിക്കുന്ന വസ്തു ആ നശിക്കുന്ന സമയം അതിന് സത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നശിക്കുന്നു. ഇനി നശിക്കുന്ന വസ്തു ആ നശിക്കുന്ന സമയം സത്തയില്ലെന്ന് പറഞ്ഞാലോ എന്താ കുഴപ്പം? ഒരു വസ്തു നശിക്കുന്നു, നശിക്കുന്ന സമയം അതിന് സത്തയില്ല എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? സത്തയില്ലെന്ന് വെച്ചാൽ അത് നേരത്തെ നശിച്ചു. നിങ്ങളീ പറയുന്ന സമയമല്ല അത് നശിക്കുന്നത്. സത്തയില്ലാന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ആ വസ്തു നേരത്തെ നശിച്ചു. സത്തയില്ലെങ്കിൽ അത് നിലനിൽക്കുന്നില്ല, അപ്പൊ പിന്നെ അത് എങ്ങനെ നശിക്കും? നേരത്തെ നശിച്ചെന്ന് പറയും. ഒരു വസ്തുവിന്റെ ഉത്പത്തിയെ കുറിച്ച് പറയുമ്പോൾ, നാശത്തെ കുറിച്ച് പറയുമ്പോൾ, ആ ഉത്പത്തി ക്ഷണം അല്ലെങ്കിൽ നാശക്ഷണത്തെ എടുത്തിട്ട് അതിന്റെ സത്ത ഉണ്ടോ ഇല്ലയെന്ന് ചിന്തിച്ചാൽ ഉത്തരം കിട്ടത്തില്ല. ഇങ്ങനെ ഒരു ഉത്തരം പറയാൻ പ്രയാസമാണ്. അതാണ് സ്ഥിതി ഗതി പോലെ വിരോധിയായ സൃഷ്ടിസ്ഥിതി ലയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സൃഷ്ടി മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ സ്ഥിതിയില്ല, സ്ഥിതി മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ നാശമില്ല. അതൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. നശിക്കുന്ന സമയം സ്ഥിതി ഉണ്ടെങ്കിൽ അത് നശിക്കുന്നില്ല, നശിക്കുന്ന സമയം അതിന്റെ സ്ഥിതി ഇല്ലെങ്കിൽ അത് നേരത്തെ നശിച്ചു. അതുകൊണ്ടാണ് സ്ഥിതി ഇല്ലാതെ. ഉത്പത്തിയെ സംബന്ധിച്ച് ഇത് തന്നെയാണ്. അതിന്റെ ഉത്പത്തി ക്ഷണത്തിൽ വരുന്ന അതിന്റെ സത്യയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റില്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വസ്തു ഉത്പത്തിയാകുന്നത് എങ്ങനെ, ഒരു വസ്തുവിന്റെ ഉത്പത്തി എങ്ങനെയാകും, എങ്ങനെ നശിക്കും, ഇതൊക്കെ ശൂന്യവാദികളുടെ തർക്കമാണ്. അദ്വൈതത്തിന് മാണ്ഡവ്യത്തിനും മറ്റും വരുന്ന അജാതവാദത്തിൽ തർക്കം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു വസ്തു ഉണ്ടാകുന്നില്ല, നശിക്കുന്നുമില്ല, അപ്പൊ അതിന്റെ നിലനിൽപ്പില്ല, സ്ഥിതിയില്ല, പശൂന്യമാണ്. അത് ആത്മവശ്യതത്തിൽ വളരെ സ്പഷ്ടമായി അതിനെ സമർത്ഥിച്ചിരിക്കുകയാണ് അജാതവാദത്ത്. അജാതം എന്ന് വെച്ചൊന്നും ജനിക്കുന്നില്ല. ഇതെല്ലാം പറയുന്നത് എങ്ങനെ? തർക്കത്തിലൂടെയാണ്. ഒരു വസ്തു മുമ്പിൽ നിലനിൽക്കുന്നോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല മനസ്സെങ്ങനെ, ഒരു തർക്കത്തെ ഉന്നയിച്ച് ആ തർക്കത്തിലൂടെ നിഷേധിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു തർക്കത്തിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ തർക്കം എന്ന് പറയുന്ന ഒരു യുക്തിയാണ്. ആ യുക്തിയിലൂടെ ചിന്തിച്ച പ്രപഞ്ചം ഉണ്ടാകാൻ വഴിയില്ല, രചിക്കാൻ വഴിയില്ല, ഉത്പത്തി നാശമില്ല, ഇല്ലാത്തതാണ്. അത് ആകാശകുസുമം പോലെയാണ് അങ്ങനെ പറയാം. പ്രപഞ്ചത്തെ സംബന്ധിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടെന്ത് വരുന്നു? ബ്രഹ്മം അങ്ങനെയല്ല, സത്യമാണ്. അത് സത്യമാണ്. അതിങ്ങനെ പറയാം, ആകാശത്തിലെ കുസുമം അസത്യമാണ്, ആകാശം സത്യമാണ്, അങ്ങനെ പറയാം. ആകാശത്തിൽ കുസുമം ഭ്രാന്തി ഉണ്ടായിക്കഴിഞ്ഞു, അത് അസത്യമാണ്, ആകാശം സത്യമാണ്. അപ്പോ പ്രപഞ്ചത്തിന് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ അതിനെ സമർത്ഥിക്കാൻ പറ്റില്ല യുക്തിയിലൂടെ. പ്രപഞ്ച ഉത്പത്തി സ്ഥിതി നാശമുള്ളത് കൊണ്ട് അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രപഞ്ച ശൂന്യമാണെന്ന്, ഉണ്ടാകുന്നില്ല, ഉണ്ടാകാത്ത വസ്തു എങ്ങനെ നിലനിൽക്കും, നിലനിൽക്കാത്ത വസ്തു എങ്ങനെ നശിക്കും. ഉണ്ടാകുന്നു എന്ന് യുക്തിയിലൂടെ സമർത്ഥിക്കാൻ കഴിയാത്തതുകൊണ്ട് പ്രപഞ്ചം ശൂന്യമാണ്. തർക്കത്തിലൂടെ പക്ഷെ അവര് ബ്രഹ്മത്തെ ശൂന്യമാണ്, ഇവിടെ ബ്രഹ്മം സത്യമാണ് എന്നുള്ള വ്യത്യാസമാണ്. ഇപ്പോ താർക്കികമായ യുക്തികളിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സമർത്ഥിക്കാനും നിഷേധിക്കാനും ഒക്കെ പറ്റും. അങ്ങനെയാണ് ബൗദ്ധന്മാർ പ്രപഞ്ചത്തെ ശൂന്യം എന്ന് പറയുന്നത്. യുക്തി ശരിയാണോ എന്നുള്ളതാണ് അവരുപയോഗിക്കുന്നത്. യുക്തി ശരിയാണെങ്കിൽ അതിന്റെ തുടർന്ന് പറയുന്ന സിദ്ധാന്തം ശരിയാണ്. യുക്തി ശരിയാണപ്പോ ആ സിദ്ധാന്തം ശരിയാണ്. പ്രപഞ്ചം ശൂന്യം, അപ്പോ ആ രീതിയിലും പറയാം. ഇപ്പൊ നാസ്തി നഭാതി എന്ന് വെച്ചാ ഒന്നുമില്ല, ഒന്നും അനുഭവപ്പെടുന്നില്ല എന്ന് വെച്ചാൽ പ്രപഞ്ചമേ ശൂന്യമാണ്. അതിന് സമാധിയിലൊന്നും പോകണ്ട, എപ്പോഴും അത് ശൂന്യം തന്നെ. ഇത് അതിനെന്ത് പറയുന്നത്, ഒരു തത്വനിശ്ചയമാണ്. പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതല്ല, ഇതൊക്കെ അനുഭവപ്പെടുമ്പോഴും ഇത് അജാതമാണ് എന്നുള്ള തത്വനിശ്ചയം ഒരാൾക്കുണ്ടെന്ന് പറയും. അതാണ് തത്വവും അനുഭവവുമായിട്ട് ബന്ധം വേണമെന്നില്ല. പിന്നെ ഒരു തത്വത്തെ കുറിച്ച് പറയുമ്പം സാധാരണ സയൻസിനൊക്കെ വേണ്ട എന്താണ് എക്സ്പെരിമെന്റൽ എവിഡൻസ്. ഒരു സിദ്ധാന്തത്തെ ഒരു തിയറിയെ സമർത്ഥിക്കണമെങ്കിൽ അവിടെ എക്സ്പെരിമെന്റൽ എവിഡൻസ്. എന്നാലേ അതിനെ അംഗീകരിക്കാൻ പറ്റും. തത്വചിന്തയിൽ അതിന്റെ ആവശ്യമില്ല. ഒരു സിദ്ധാന്തത്തെ ഇതുപോലെ യുക്തിയിലൂടെ സമർത്ഥിക്കാം, അതിന് വേറെ തെളിവ് വേണം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എക്സ്പെരിമെന്റൽ എവിഡൻസ് എന്ന് പറയുമ്പോൾ ആ തെളിവ് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ അനുഭവത്തിൽ വരും. ഏതെങ്കിലും തരം പ്രത്യക്ഷമായിക്കൊള്ളണമെന്നില്ല. ഇതങ്ങനെയല്ല, ഇത് യുക്തിയിൽ ഒരു കാര്യത്തെ സമർത്ഥിക്കുകയാണ്. വെർബൽ ലോജിക് ഒന്നുമില്ല. രണ്ടും തമ്മിൽ വ്യത്യാസം. ഇപ്പൊ പ്രപഞ്ചത്തെ ശൂന്യം എന്ന് പറയും. ഗുരു ഇവിടെ അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിലും ഇത് വ്യാഖ്യാനിക്കും. ഈ മൂന്ന് ഉദാഹരണങ്ങളിലൂടെയും എന്താണ് പ്രപഞ്ചം മിഥ്യയാണെന്നോ അല്ലെങ്കിൽ പ്രപഞ്ച ശൂന്യമാണെന്നോ ഒക്കെ പറയാം. സച്ചിദാനന്ദം മാത്രമേ ഉള്ളൂ, അന്യമോർക്കിൽ അത് നാസ്തിനഭാതി ഒന്നുമില്ല, ബ്രഹ്മമല്ല വേറെ ഒന്നുമില്ല, അങ്ങനെയുണ്ട്. നിനക്കിൽ ഗഗനം പരമാർത്ഥമാണെന്ന് വെച്ചാൽ ബ്രഹ്മത്തിന്റെ സ്ഥാനത്താണ് ഗഗനം. ഗഗനം പരമാർത്ഥമാണ്, അത് ശൂന്യവാദത്തിൽ നിന്നും മാറി അദ്വൈതത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഗഗനം പരമാർത്ഥം. ശൂന്യവാദത്തിലാണെങ്കിൽ ഗഗനവും പരമാർത്ഥമാണ്. ഗഗനം പരമാർത്ഥം എന്ന് പറയുന്നത് പഴയകാലത്ത് ഗഗനം എന്ന് പറയുന്നത് ഒരു പദാർത്ഥമായിട്ട് സ്വീകരിച്ചിരുന്നു. താർക്കികന്മാരും മറ്റു അദ്വൈതികളും അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു. പൃഥ്വി, അപ്പ്, തേജസ്, വായു അതുപോലുള്ള ഒരു പദാർത്ഥം. അത് സത്യമായിട്ടാണ് എല്ലാവരും കരുതിയിരുന്നത്. അദ്വൈതിയെ സംബന്ധിച്ച് ബ്രഹ്മമൊഴികളുടെ എല്ലാം മിഥ്യയായതുകൊണ്ട് അത് മിഥ്യ. എന്നാലിവിടെ ഉദാഹരണത്തിൽ പറയുമ്പം ബ്രഹ്മത്തിന്റെ സ്ഥാനത്ത് നീ ആകാശം, അതുകൊണ്ടിവിടെ പറഞ്ഞു ചിന്തിക്കുകയാണെങ്കിൽ ഗഗനം പരമാർത്ഥം. ആകാശം പരമാർത്ഥമാകുന്നതുപോലെ ബ്രഹ്മം സത്യമാണ്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നത് അജാതവാദം ഉൾപ്പെടെയുള്ളത് ഇതനുസരിച്ച് വ്യാഖ്യാനിക്കാം. ജഗത് മിഥ്യാത്വവാദമോ അജാതവാദമോ എല്ലാം പറയാം. പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളെയും ഭ്രമമായിട്ട് എടുക്കുകയാണെങ്കിൽ ഗഗനത്തെ അവിടെയൊക്കെ ആധാരമായിട്ടെടുക്കും. ഇപ്പോ കാനൽജലം, കാനൽജലത്തിൽ ആധാരം എന്തെന്ന് വെച്ചാൽ മരുഭൂമി ആധാരമാണ്, പ്രകാശം ആധാരമാണ്, ആകാശത്തെ എടുക്കുന്നത് ആധാരമായിട്ട്. പിന്നെ ഗഗനനീലം എന്ന് പറയുന്നിടത്തും ഗഗന നീളം എന്ന് പറയുന്നതുകൊണ്ട് ഗഗനത്തെയും അവിടെ എടുത്ത ആധാരമായിട്ട്. അവിടെയൊക്കെ ബ്രഹ്മം എന്ന് പറയുന്നത് നീളം ഗഗനത്തിന്റെ ആണ് എന്ന് ഭ്രമിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അല്ല, നീളം ഭ്രമമല്ല, മറ്റേതൊരു നിറവും കാണും പോലെ തന്നെ. ഇപ്പൊ പാല് വെളുത്തതാണ് എന്ന് പറയുന്ന പോലെ എന്തുകൊണ്ട് അവിടെ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെ ആകാശത്തിൽ നോക്കുമ്പം ആകാശം നീലം ആണെന്നറിയുന്നത് അത് ഭ്രമമല്ല. നീല നിറം എന്ന് പറയുന്ന അവിടെ ഒരു ഭൗതിക പ്രതിഭാസം കൊണ്ട് സംഭവിക്കുന്നതാണ്. പിന്നെ ബ്രഹ്മം എന്ന് പറയുന്നത് അതിന്റെ ഒരു അംശത്തിലാണ്, അത് ആകാശത്തിന്റെ ആണ് ധരിക്കുന്നത്. കാരണം പഴയകാലത്ത് പറഞ്ഞിരുന്നത് എന്താണ്, ആകാശം ഒരു ദ്രവ്യമാണ് എന്നാൽ രൂപമില്ലാത്തതാണ്, ചെന്നറിവില്ലാത്തതാണ്. ആകാശം ദ്രവ്യമാണ്, നിറമില്ലാത്തതാണ്. അപ്പൊ അങ്ങനെയുള്ള നിറമില്ലാത്ത പദാർത്ഥമായ ആകാശത്തിന് നിറമുണ്ടെന്ന് കരുതുന്നു ഭ്രമം, അതാണ്. അല്ല, ആ നിറം ഭ്രമമല്ല. ഇപ്പോ രജ്ജുവല സർപ്പം എങ്ങനെയാണ് ഭ്രമമായിരിക്കുന്നത് അതുപോലെ നിറം ഭ്രമമല്ല. രജ്ജുവല സർപ്പം എന്ന് പറയുന്നത് കല്പിതമായതുകൊണ്ട് അത് ഭ്രമമാണ്, ഇത് കല്പിതമല്ല. അവിടെ സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ അവിടെ നീലനിറം ഉണ്ടാകുന്നതാണ്. നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും അതവിടെയുണ്ട്. പിന്നെ അതിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അത് ഏതൊരു നിറവും പോലെ തന്നെയാണ്. ആപ്പിളിന്റെ നിറം ചുവന്നിരിക്കുന്നു, അത് ശരിക്കും അങ്ങനെ ഒരു നിറമുണ്ടോ അതോ നമ്മുടെ ബ്രെയിൻ അങ്ങനെ കാണിച്ചു തരുന്നതാണോ എന്ന് ചോദിച്ചാൽ ബ്രെയിൻ കാണിച്ചു തരുന്നതെന്നും പറയാം. അത് ഏത് നിറത്തിനുമുള്ള ഒരു പൊതു സ്വഭാവമാണ്. നിറം നമ്മൾ കാണുന്നതിന് നമ്മുടെ ബ്രെയിനിനൊരു വലിയ പങ്കുണ്ട്. ബ്രെയിൻ അങ്ങനെ കാണിച്ചു തരുന്നതാണ്. അതിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ നമ്മുടെ കണ്ണിലൂടെ റെട്ടിനി പതിഞ്ഞ് ബ്രെയിനിൽ ചെല്ലുമ്പോൾ അത് കാണിക്കണത് ഇണ്ടപ്പെട്ട് ചെയ്യണത് ചുവപ്പാണ്. അത് പ്രത്യേക അനുപാതത്തിലുള്ള പ്രകാശരശ്മികളാണ്. ആ പ്രകാശരശ്മികളെ ബ്രെയിൻ പല നിറങ്ങളായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ്. അതൊക്കെ തന്നെയാണ് ആകാശത്തിൽ നീല നിറം കാണുമ്പോഴും സംഭവിക്കുന്നത്. ഇനി അതൊരു ഭ്രമമാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആപ്പിളിനെ കാണുമ്പോൾ ചുവപ്പ് കാണുന്നതും ഭ്രമം തന്നെ പറയുന്നു. അപ്പൊ അതില് വ്യത്യാസമൊന്നും, പക്ഷെ ആപ്പിളി കാണുന്ന ചുവപ്പ് ഭ്രമമാണെങ്കിൽ ആകാശത്തിലെ നീലയും ഭ്രമമാണ്. അങ്ങനെ ഒരു നിറം അവിടെ നമ്മൾ കാണുന്നത് തന്നെയാണ്. പക്ഷെ അത് ആകാശത്തിൽ രൂപം നിറമില്ലാത്ത ആകാശത്തിന്റെ നിറമെന്ന് അറിയുന്നിടത്ത് ഭ്രമം. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. പഴയകാലത്ത് അങ്ങനെയല്ല മനസ്സിലാക്കിയിരുന്നു. പഴയകാലം ധരിച്ചിരിക്കുന്നത് ആ നിറം ഭ്രമമെന്നാണ് പഴയകാലത്ത് ധരിച്ചിരുന്നത്. കാരണം ആകാശം നിറമില്ലാത്തതാണ്, പക്ഷെ അവിടെ ഒരു നിറം കാണുന്നുണ്ട്. അപ്പൊ ആ നിറം രജ്ജുവിലെ സർപ്പം പോലെ ഭ്രമമെന്നാണ് പണ്ട് ധരിച്ചിരുന്നത്. കാരണം എന്തുകൊണ്ട്? സൂര്യപ്രകാശം അവിടുത്തെ കണങ്ങളിൽ സ്കാറ്റർ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു നിറം ഉണ്ടാകുന്നു എന്നുള്ള സയൻസ് പഴയകാലത്ത് അറിയേണ്ടത്. രൂപമില്ലാത്ത ആകാശത്തിൽ നിറം കാണുന്നത് ആ നിറം തന്നെ ഭ്രമമൊന്നും രജ്ജസർപ്പം പോലെയൊന്നും പണ്ട് ധരിച്ചിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്നതിനൊക്കെ വിശദീകരണങ്ങളുണ്ട് ശാസ്ത്രീയമാണ്. പക്ഷെ ഇന്നും ഒരു കാര്യം ശരിയാണ്, ആ നിറം ആകാശത്തിന്റേതാണെന്ന് പറഞ്ഞാൽ അത് ഭ്രാന്തിയാണ്. ശരിക്കും ആ നിറം എന്ന് പറയുന്നത് അവിടെ കാണുന്ന പ്രകാശത്തിന്റേതാണ്, ആകാശത്തിന്റേതാണ്. അവിടെ സ്കാറ്ററിങ് എന്ന് പറയുന്നത് പ്രകാശത്തിന് പല പല സ്വഭാവമുണ്ട്. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ, ഇങ്ങനെ പല സ്വഭാവമുണ്ട്. അതിലൊന്നാണ് സ്കാറ്ററിങ്. അത് പ്രകാശത്തിന്റെ സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രകാശത്തിൽ വരുന്ന നിറമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആകാശത്തിന്റെയാണോ ധരിച്ചാൽ ഇന്നത്തെ രീതിയിൽ ആകാശം എന്ന് പറയുന്നത് എന്താണ്? ആകാശം എന്ന് പറയുന്നത് എന്താണോ ത്രീ ഡയമെൻഷനിലൂടെ ഉള്ള ഒരു മാത്തമെറ്റിക്കൽ മോഡലിലൂടെ വിശദീകരിക്കാൻ പറ്റിയ കാര്യമാണ് ആകാശം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ പറയുന്നു. ഫോർത്ത് ഡയമെൻഷൻ ഇന്നും വിശദീകരിക്കാം. ആകാശത്തിന് മൂന്ന് ഡയമെൻഷൻ ഉണ്ട്. ഒന്ന് നീളം, വീതി, പൊക്കം. അത് മാത്തമെറ്റിക്കലായ ഒരു മാത്തമെറ്റിക്കൽ മോഡലിലൂടെ അതിനെ വിശദീകരിക്കാൻ പറ്റും. അതിനൂടെ സമയം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഫോർത്ത് ഡയമെൻഷനായി സ്പേസ്. ആകാശത്തിന്റെ സ്പേസ് സ്കൈ അല്ല, സ്പേസ് ആണ്. സ്കൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മേളിലോട്ട് നോക്കുമ്പോൾ കാണുന്നത്. സ്പേസ് എന്ന് പറയുന്നത് അതല്ല, എല്ലായിടത്തും ഉള്ളതാണ്. മേലോട്ട് നോക്കുമ്പോൾ കാണുന്നത് സ്കൈ. ഈ കപ്പിന്റെ അകത്തിരിക്കുന്നത് സ്പേസ്, അത് സ്കൈ അല്ല. ആ സ്പേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ആ സ്പേസിനോടുകൂടി ടൈമും കൂടെ ചേരുമ്പോഴാണ് പറയുന്നത് ഫോർത്ത് ഡയമെൻഷൻ. അതായത് നമുക്കൊരു കാര്യത്തെ കുറിച്ച് പറയണമെങ്കിൽ ബ്രഹ്മവിദ്യാലയത്തിന്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്നാമത്തെ മുറി എന്ന് പറയുമ്പോൾ അത് എന്താണ് സ്പേസ് ഡയമെൻഷനെ കുറിച്ചാണ് പറയുന്നത്. സ്പേസിന്റെ ഡയമെൻഷനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് 10 മണിക്ക് ഇവിടെ ഇന്ന് ക്ലാസ് എന്ന് പറയുമ്പോൾ അത് ഒരു ഇവന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ ടൈം എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ കൂടെ അവിടെ വരും. അതാണ് ഫോർത്ത് ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പറയുമ്പോൾ സ്പേസ് ടൈം ഒന്ന് ചേർത്താ പറയുന്നത്. സ്പേസും ടൈമും വേറെ വേറെയാണ്, സ്പേസ് ടൈം ഒന്നായിട്ടാണ്. അത് ടൈം എന്ന് പറയുന്ന ഒരു ഇവന്റ്, സ്പേസിൽ ഡയമെൻഷൻസ് വരും. അപ്പോ അതില് എന്താണ് ശരിക്കും അവിടെ നിറമൊന്നുമില്ല. പക്ഷെ അത് നിറം ഉണ്ടെന്ന് ധരിച്ച അത് ഭ്രാന്തി തന്നെയാണ്.